അങ്ങനെ പറയാൻ. നിവൃത്തിധർമ്മം എന്താണെന്ന് പഴയകാലത്ത് പറഞ്ഞു വെച്ചു. മനു ആയാലും ശരി, ശങ്കരായാലും ശരി, അവര് രണ്ടുപേരും പറഞ്ഞ രീതിയിലുള്ള സന്യാസത്തിൽ നിന്ന് പൊതുവായ ചില കാര്യങ്ങൾ, സാമാന്യ ധർമ്മങ്ങൾ ഗുരു പറഞ്ഞാലും ഉണ്ടെന്നേ പറയാൻ പറ്റും. ഇപ്പോ സന്യാസി ബ്രഹ്മചാരി ആയിരിക്കണം, അത് എല്ലാത്തിനുമുള്ളതാണ്. ബുദ്ധൻ പറഞ്ഞിടത്തുണ്ട്, മനു പറഞ്ഞിടത്തുണ്ട്, ശങ്കരായർ പറഞ്ഞിടത്തുണ്ട്, ഗുരു പറഞ്ഞിടത്തുണ്ട്. അതൊരു സാമാന്യ ധർമ്മമായിട്ടെടുക്കാം. എന്ന് വെച്ചാൽ അത് കേവലം വ്യക്തിനിഷ്ഠമായ ചില അനുഷ്ഠാനമാണ്. കോപം പാടില്ല, അഹങ്കാരം പാടില്ല, ത്യാഗം വേണം, ഇതൊക്കെ എല്ലാവരും പറയുന്നതാണ്, അംഗീകരിക്കുന്നതാണ് പൊതുവായി. അതിനെ നമുക്ക് സാമാന്യ ധർമ്മങ്ങളെന്ന് പറയും. അത് ശങ്കരാചാര്യർ പറഞ്ഞാലും ബുദ്ധൻ പറഞ്ഞാലും. അപ്പോ ശൗചം വേണം, ശുചിത്വം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പൊതുവായി എല്ലാവരും സ്വീകരിച്ചിരിക്കുന്നു. അതിനാണ് സാമാന്യ ധർമ്മം എന്ന് പറയുന്നത്. പക്ഷെ നിവൃത്തി ധർമ്മം എന്ന് പറയുമ്പോൾ അതിനെ കുറിച്ച് പറയുന്നത് ശങ്കരാചാര്യർ പറഞ്ഞ നിവൃത്തി ധർമ്മം അത് വേറെയാണ്. കാരണം നിവൃത്തി എന്ന് പറയുമ്പം അവിടെ പ്രവൃത്തി ഒന്നുമില്ല എന്നുള്ളതാണ്. നിവൃത്തമായി എവിടെ നിന്നാണ് നിർത്തമെന്ന്? പ്രവൃത്തിയിൽ നിന്നാണ്. നിവർത്തിക്കുക എന്ന് വെച്ചാൽ പിന്മാറുക എന്നാണ്. പ്രവൃത്തിയിൽ നിന്ന് പിന്മാറുക, അതിനാണ് നിവൃത്തി ധർമ്മം. പ്രവൃത്തിയിൽ നിന്ന് പിന്മാറിക്കഴിഞ്ഞു പിന്നെ അവിടെ പ്രവൃത്തി ഒരു പ്രവൃത്തിയിൽ നിന്ന് പിന്മാറാൻ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സന്യാസി ധർമ്മം എന്ന് പറയാം. സന്യാസിയുടെ ധർമ്മം അല്ലെങ്കിൽ സന്യാസധർമ്മം എന്ന് പറയാം. എന്നുവെച്ചാൽ സന്യാസം തന്നെ ധർമ്മം. ആ ധർമ്മം എന്ന് പറയുന്നത് സന്യാസം തന്നെ. പക്ഷെ അവിടെ ശങ്കരായിട്ട് പറഞ്ഞതുപോലെയുള്ള അല്ലെങ്കിൽ മനു പറഞ്ഞതുപോലെയുള്ള നിവൃത്തിയില്ല, പ്രവൃത്തിയിൽ നിന്നുള്ള നിവൃത്തിയില്ല. അതുകൊണ്ട് അതിന് നിവൃത്തി ധർമ്മം എന്ന് പറയാൻ പറ്റില്ല. കാരണം അവിടെ പ്രവൃത്തിയുണ്ട്, പ്രവൃത്തി ഉണ്ടെങ്കിൽ അങ്ങനെ നിവൃത്തി വരും. എന്നാൽ സാമാന്യമായി ഇവരെല്ലാവരും സ്വീകരിച്ചിരിക്കുന്ന കാര്യങ്ങളുണ്ട്. ഇപ്പൊ ബ്രഹ്മചര്യം എന്ന് പറയുന്നത് എല്ലാവരും സ്വീകരിച്ചിരിക്കുന്നു, അഹിംസ എല്ലാവരും സ്വീകരിച്ചിരിക്കുന്നു. അത്തരം പൊതുധർമ്മങ്ങൾ ഒഴികെ രണ്ടും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഒരു ആശ്രമങ്ങൾ, മഠങ്ങൾ സ്ഥാപിച്ചു, വിദ്യാലയം സ്ഥാപിച്ചു, ഇത് ആശ്രമം എന്ന് പറയുന്ന കൃതി പറയും. വിദ്യാലയ ദിശ ദിശ ക്രിയന്താം ആശ്രമ സഭ. ഈ കാര്യങ്ങളെല്ലാം ജനങ്ങളുടെ ഇടയിൽ ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനും മറ്റും ഉള്ള സഭകൾ പ്രവർത്തിക്കണം എല്ലായിടത്തും. വിദ്യാലയങ്ങൾ വേണം അറിവുണ്ടാക്കുന്നതിനുള്ള, അന്നത്തെ സാഹചര്യത്തിലാണ് പറഞ്ഞത് എങ്കിലും ഇതെല്ലാം നടത്തുന്നു. ആശ്രമത്തോടനുബന്ധിച്ച് സ്കൂൾ വേണമെന്നാണ് പറഞ്ഞത്. വിദ്യാലയത്തോടനുബന്ധിച്ച് സ്കൂൾ വേണമെന്ന് പറഞ്ഞു. വിദ്യാലയത്തിന്റെ ക്ഷേത്രങ്ങൾ പിന്നെ പറഞ്ഞു, ആശ്രമങ്ങളോടനുബന്ധിച്ച് സ്കൂൾ വേണം. ആശ്രമം എന്ന് പറയുന്ന പ്രതി പറഞ്ഞു വിദ്യാലയങ്ങൾ. അപ്പോ വിദ്യാലയങ്ങൾ ആശ്രമങ്ങളോടനുബന്ധിച്ച് നടത്തുക എന്ന് പറഞ്ഞാൽ അത് സന്യാസിമാരല്ലേ നടത്തേണ്ടത്? ആശ്രമം എന്ന് പറയുന്നത് സന്യാസിമാർക്കുള്ള സ്ഥലമാണ്, അവർക്ക് താമസിക്കാനാണ് മഠങ്ങളെല്ലാം ഉണ്ടാക്കുന്നത്. സന്യാസി എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് വീട് ഉപേക്ഷിച്ച് കഴിയുന്നവർ, വീട്ടിൽ നിന്നും മാറി താമസിക്കുന്നവർ, അവർക്ക് കാവ്യവസ്ത്രമാണോ വേണ്ടതെന്നുള്ളൊരു നിർബന്ധമൊന്നുമില്ല. ഒരു അതിൽ അങ്ങനെ നിർബന്ധം പിടിച്ചിട്ടില്ല. ഏണസ്റ്റുക്കാർക്ക് കാവ്യവസ്ത്രം കൊടുത്തിട്ടില്ല. നടരാജഗുരുവിന് അങ്ങനെ പ്രത്യേകിച്ച് കാവ്യ കൊടുത്തിട്ടില്ല. പിന്നെ അവസാന സമയം നടരാജ കൂടെ ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ സന്യാസം അത് സംഭവിച്ചാൽ അത് അറിയാൻ പറ്റില്ല. പിന്നെ ധർമ്മസംഘത്തിലൊരു വെള്ളവസ്ത്രക്കാരനും ഉണ്ടായിരുന്നു. ഒരു ശാന്തി, ശാന്തി എന്ന് പറയുന്ന ഒരു വൈദിക കർമ്മം എല്ലാവരും ചെയ്യാനാണെന്ന് പറഞ്ഞിരുന്നു. എല്ലാവരും കൊണ്ടും ജീവിച്ചിരുന്നു. അന്നത്തെ ഗുരുവിന്റെ ചുറ്റുപാടുള്ള സമൂഹത്തിന് വേണ്ട എല്ലാ പ്രവൃത്തികളും ശിഷ്യന്മാരെ കൊണ്ടെല്ലാം ചെയ്യിച്ചു. അപ്പോൾ അത് നിവൃത്തി ധർമ്മമല്ല, അത് സന്യാസിമാരുടെ ധർമ്മം എന്ന് പറയും. അവിടെ പ്രവൃത്തിയുണ്ട്, പ്രവൃത്തിയോടൊപ്പം നിവൃത്തി വരത്തില്ല. പിന്നെ ചില പ്രവൃത്തികളിൽ നിന്നും നിവർത്തിക്കാമെന്നുള്ളതേ ഉള്ളൂ. സന്യാസി ഗൃഹസ്ഥ ധർമ്മത്തിൽ നിന്നും നിവർത്തിക്കുന്നു, അതല്ല ഗൃഹസ്ഥ ധർമ്മം സ്വീകരിക്കുന്നു. അതിൽ നിന്ന് നിവർത്തിച്ചതേ ഉള്ളൂ. പക്ഷെ വീണ്ടും ആയത് അവിടെ പ്രവൃത്തിയുണ്ട്, മഠങ്ങൾ സ്ഥാപിച്ചു കഴിഞ്ഞു. അതാണ് ശങ്കരാചാര്യമായിട്ടുള്ള പ്രധാനമായ വ്യത്യാസം. അതാണ് ശങ്കരാചാര്യ പറയുന്നതനുസരിച്ച് ഭാഷ്യത്തിൽ പ്രത്യേകിച്ച് സന്യാസി മഠത്തിലാണ് താമസിക്കേണ്ടതെന്ന് പറയുന്നില്ല. മഠം അല്ലെങ്കിൽ ആശ്രമം അവിടെയാണ് സന്യാസി താമസിക്കുന്നത് എന്നല്ല പറയുന്നത്. സന്യാസിയുടെ പരിപ്രാജകനാണ്. എവിടെയാണ് താമസിക്കേണ്ടത്? പർവ്വത ഗുഹകളിലോ നദീതീരങ്ങളിലോ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ താമസിക്കാനാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനൊരു ചോദ്യം വരും, അപ്പോൾ ഈ നാല് മഠങ്ങൾ സ്ഥാപിച്ചതോ? ശങ്കരാചാര്യരുടെ ഭാഷ്യം അനുസരിച്ച്, അതാണ് ശങ്കരാചാര്യരുടെ മുഖ്യമായ കൃതി, അതനുസരിച്ച് സന്യാസിമാർക്ക് മഠങ്ങളില്ല, മഠങ്ങളിൽ താമസിക്കേണ്ടവരല്ല സന്യാസി. ഇവന് ഈ നാല് മഠങ്ങൾ സ്ഥാപിച്ചു. അത് മാത്രമല്ല, മഠങ്ങളിൽ സന്യാസിക്കേണ്ടവർ എന്ന് മാത്രമല്ല, അതനുസരിച്ച് സന്യാസം എന്ന് പറയുമ്പോൾ അയാൾ ഒന്നുകിൽ ബ്രഹ്മചര്യത്തിൽ നിന്ന് സന്യാസത്തിലേക്ക് പോകും, അല്ലെങ്കിൽ ഗാർഹസ്ഥ്യം അയാള് ഉപേക്ഷിക്കുന്നു. അവിടെ ഒരു ഗുരുവിനെ സമീപിക്കാം, ഉപദേശം തേടാം, അതൊക്കെ അംഗീകരിക്കുന്നു. പക്ഷേ സന്യാസിക്ക് പ്രത്യേകിച്ച് ഒരു മഠം, ഇന്നിപ്പോ ഒരു കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വടിയുണ്ട്, ദണ്ഡം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇന്ന് ശങ്കരാചാര്യർ പറയുന്നേയില്ല. ഇനി ശങ്കരാചാര്യന്മാരെല്ലാം കയ്യിൽ നിന്നൊരു വടി പിടിച്ചുകൊണ്ടായിരുന്നു. ഈ ഒരു കാര്യത്തോട് ഭാഷ്യകാരൻ ഒരിടത്തും പറയുന്നു. അത് മാത്രമല്ല, ഈ സന്യാസം സ്വീകരിക്കുമ്പോൾ ഇങ്ങനെ ഒരു പേര്, ഇന്ന ഭാരതി, പുരി, ഗിരി, ഇതൊന്നും സന്യാസത്തിന് വേണമെന്ന് ഭാഷ്യത്തിൽ ഒരിടത്ത് ശങ്കരാചാര്യർ പറയുന്നില്ല. അയാള് ഗൃഹസ്ഥധർമ്മം അല്ലെങ്കിൽ ബ്രഹ്മ അവിടത്തെ ആ കർമ്മങ്ങൾ ഉപേക്ഷിക്കുന്നു, അത്ര. പിന്നെ അയാൾ ഭിക്ഷയെടുത്ത് ജീവിക്കും. അവിടെ പേരിനൊരു മാറ്റം വരണം, അല്ലെങ്കിൽ ഇന്ന കളറിലുള്ള വസ്ത്രം ധരിക്കണം, അതൊന്നും ശങ്കരാചാര്യർ പറയുന്നില്ല. അപ്പൊ പിന്നെ ഈ ഇന്നത്തെ ശങ്കരാചാര്യന്മാർക്ക് വടിയുണ്ട്, പ്രത്യേക പേരുകളുണ്ട്, ഇതൊക്കെ പിന്നെ എവിടെ നിന്ന് വന്നു? അവർ ആശ്രമങ്ങളുണ്ടാ താമസിക്കുന്നു, അവർ സ്വയം കർമ്മം ചെയ്യുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ കൊണ്ട് ഈ വൈദിക കർമ്മങ്ങളൊക്കെ ചെയ്യിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ ശങ്കരാചാര്യർക്ക് ശേഷം വന്ന ഏതോ ഒരു ശങ്കരാചാര്യർ ഏർപ്പെടുത്തിയാണ് ഈ മഠങ്ങളൊക്കെ സ്ഥാപിച്ചത്. ശങ്കരാചാര്യരുടെ സിദ്ധാന്തം അനുസരിച്ച് ഇതിനൊന്നും യാതൊരു ചാൻസും ഇല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ സന്യാസത്തെക്കുറിച്ച് പറയുന്ന ഒരുപാട് ഭാഗങ്ങളുണ്ട്. സന്യാസത്തെ കുറിച്ച്, വാനപ്രസ്ഥത്തെ കുറിച്ച്, ഇനി കാട്ടിൽ പോയി ഉപാസനകൾ ചെയ്യുന്നവരെ കുറിച്ച്, ഇങ്ങനെയൊക്കെ പലതരത്തിലുള്ള പഴയ രീതികളെ കുറിച്ച് ശങ്കരാചാര്യർ പറയുന്നു. ഒരിടത്തും മഠം ആശ്രമം അവിടെ ഒരു പ്രത്യേക പേര് സ്വീകരിച്ച് ഇരിക്കുക, ഇതൊന്നും ശങ്കരാചാര്യ ഭാഷയത്തിൽ ഒരിടത്തും പറയുന്നില്ല. ആ പറയേണ്ട സന്ദർഭങ്ങളിലും അത് പറയുന്നില്ല. അപ്പൊ ശങ്കരാചാര്യ ആണ് ഇതൊക്കെ ഏർപ്പെടുത്തിയെന്നിരിക്കലും അതിനനുസരിച്ച് പറയാൻ പറ്റില്ല. അതുതന്നെ, ഇത് 1000 വർഷം മുമ്പ് നടന്ന സംഭവമല്ലേ. നമ്മൾ ഈ കേൾക്കുന്നത് കഥകളാണ്. നമ്മുടെ മുമ്പിലെത്തിയിരിക്കുന്നതൊക്കെ എന്താണോ, ഗുരു തന്നെ സ്വയം പറയുന്നുണ്ട്, എന്നെ കുറിച്ച് ഒരുപാട് കഥകൾ ആൾക്കാർ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നുണ്ട്. ഈ സമീപകാലത്ത് ആണ് ഗുരു ജീവിച്ചിരുന്നത്. അപ്പോ ശങ്കരാചാര്യരെ കുറിച്ച് എന്തൊക്കെ പറയത്തില്ല. അപ്പൊ ഈ കഥകൾ ഇങ്ങനെ മെനഞ്ഞുണ്ടാകുക എന്ന് പറയുന്ന ആൾക്കാരുടെ ഒരു സ്വഭാവമാണ്. ഭാവന എന്ന് പറയുന്നത് മനുഷ്യന് ജന്മസിദ്ധമായി കിട്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് അവരോട് കഥകൾ ഇങ്ങനെ ഉണ്ടാക്കും. അപ്പൊ അങ്ങനെ ഉണ്ടാക്കിയ കഥകളാണ് ഇങ്ങനെ ശങ്കരാചാര്യ മഠങ്ങൾ സ്ഥാപിച്ചതെന്നും അത് പോയിരുന്നു. കാരണം അതങ്ങനെ പറഞ്ഞിട്ടില്ല. ശങ്കരാചാര്യരുടെ പേരിലുള്ള പുസ്തകങ്ങൾ വേറെയുണ്ട്, മഠാമ്പനായും ഇങ്ങനെയൊക്കെ. അതിലൊക്കെ വിശദമായി എങ്ങനെയാണ് ഈ മഠങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. സമ്പ്രദായങ്ങളൊന്നും യാതൊരു കാര്യവും തന്റെ ഭാഷയത്തിൽ ഒരിടത്തും പറയുന്നില്ല. എന്നാൽ സന്യാസത്തെ കുറിച്ച് ഒരുപാട് ചർച്ച ചെയ്യുന്നു. ഇപ്പൊ ശങ്കരാചാര്യരുടെ അജണ്ടയിൽ ഇങ്ങനെ ഒരു സന്യാസമേ ഇല്ല. ഈ സമ്പ്രദായങ്ങളൊക്കെ ഉണ്ടായിട്ട് അധികം കാലമാകാനും കഴിയില്ല. അങ്ങനെ ആൾക്കാരിങ്ങനെ പറയുകയാണ്, അറിവില്ലാത്ത കാര്യങ്ങൾ ഭാവനയിലൂടെ പറയുന്നുണ്ട്. അത് പിൽക്കാലത്ത് ശങ്കര ദിഗ്വിജയൻ പോലെയുള്ള പലരും പല കഥകൾ എഴുതി ഉണ്ടാക്കി. ശങ്കര വിജയത്തെ എഴുതി എന്തായാലും ശങ്കരയുടെ കാലം കഴിഞ്ഞു 300-400 ഒക്കെ വർഷം കഴിഞ്ഞിട്ടാണ് വിദ്യാരണ്യ സ്വാമി കഴിയുന്നത്. 500 ഒക്കെ വർഷം കഴിഞ്ഞിട്ട് അതിനുമുമ്പ് കിട്ടുന്ന അപൂർണങ്ങളായ ശങ്കര ദിഗ്വിജയങ്ങളൊക്കെ അത് ആരെഴുതിയെന്നൊന്നും അറിയത്തില്ല. ഊഹാഭാവങ്ങളാണ് പിന്നാരെഴുതി. അതിലൊക്കെ ഇങ്ങനെ ഈ കഥകൾ ആൾക്കാർ എഴുതി പിടിപ്പിക്കുന്നതാണ്. ഇന്ന് ഇത്രയും വാർത്താവിനിമയ സൗകര്യങ്ങളുള്ള സ്ഥലത്ത് പോലും എന്തെല്ലാം കള്ള വാർത്തകളാണ് ഡെയിലി നമ്മൾ പത്രങ്ങളിലും ചാനലുകളിലും ഇതൊക്കെ എന്നും വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരുപാട് വ്യാജ വാർത്തകളാണ്. ശരിയായ വാർത്തകൾക്കാണ് കൂടുതൽ വ്യാജ വാർത്തകളാണ് ഇന്ന് പ്രചരിക്കുന്നത്. ഇന്ന് വാർത്താ വിനിമയത്തിന് ഇത്രയും സൗകര്യം ഉണ്ടായിട്ട് അപ്പിന്നെ പണ്ടെങ്ങനെയായിരിക്കും. തിരുവനന്തപുരത്ത് നടക്കുന്ന ഒരു വിവരം ഇവിടെ അറിയണമെങ്കിൽ അന്ന് ദിവസങ്ങൾ പിടിക്കും, എന്നാൽ നിമിഷം അറിയുന്നാലും വ്യാജവാർത്തകൾ എത്രമാത്രം പ്രചരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് ആർക്കും കഥകളൊക്കെ അവരെ ഭാവന അനുസരിച്ചുണ്ടാക്കും. ഭാഷയനുസരിച്ച് ശങ്കരാചാര്യ ഇങ്ങനെയുള്ള മഠങ്ങൾ ഉണ്ടാക്കുകയോ ഇങ്ങനെയുള്ള ആനന്ദന്മാരെ സൃഷ്ടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ അതിനെ തുടർന്നാണ് പിൽക്കാലത്ത് പിന്നെ പല പല സന്യാസ സമ്പ്രദായങ്ങൾ ഇന്ത്യയിലുണ്ടായി പലരും. അപ്പൊ ഇങ്ങനെയുള്ള പേരുകളൊക്കെ ഉണ്ടായി. ഒരു അഭിനവ ശങ്കരൻ എന്ന് പറയുന്ന ഒരാൾ ഇതൊക്കെ ഉണ്ടാക്കിയെന്ന പറയുന്നു. അതിനെക്കുറിച്ചൊന്നും വ്യക്തമായ രേഖകളൊന്നും മഠം സ്ഥാപിച്ചിരിക്കുന്നതിന് ഈ ഓരോ മഠത്തിന്റെയും ചരിത്രങ്ങൾ അവരെഴുതി വെച്ചിരിക്കുന്നു നോക്കിയാൽ തന്നെ ഇവിടെ പല തലമുറകളാണ്. എന്നുവെച്ചാൽ വിഭിന്ന കാലങ്ങളിലാണ് അവരുടെ തന്നെ ഹിസ്റ്ററി അനുസരിച്ച് ഇതൊക്കെ ഉണ്ടാക്കിയത്. ഇപ്പോ കാഞ്ചീപുരം മഠത്തിന്റെ ചരിത്രം നോക്കിയാൽ അത് BC തുടങ്ങിയെന്നാ പറയുന്നത്. അവരുടെ വെബ്സൈറ്റ് നോക്കിയാൽ BC തുടങ്ങി. അതിനെ ശങ്കരാചാര്യ ബി സിയിൽ ജീവിച്ചിരുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കഥകൾ അവരിങ്ങനെ കൂടുതൽ പ്രാചീനമാണെന്ന് കാണിച്ച് കൂടുതൽ പ്രാമാണികത്വത്തെ സൃഷ്ടിക്കാൻ വേണ്ടി. അപ്പോൾ അവരുടെ മുഴുവൻ ശങ്കരാചാര്യന്മാരുടെയും പേരുകൾ അവർ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ വെറും കഥകളാണ്. ശങ്കരാചാര്യർ ജീവിച്ചിരുന്നു എന്നുള്ളതിന് ഉള്ള ഒരേ ഒരു തെളിവ് എന്ന് പറയുന്നത് ശങ്കരാചാര്യ എഴുതിയ ഭാഷ്യമാണ്. അതാണ് അതിൻ്റെ ഒരു തെളിവ്. ആ എഴുതിയ ആളുടെ പേര് ശങ്കരാചാര്യരാണോ എന്നൊന്നും അറിയത്തില്ല. ഒരാള് അദ്വൈത ഭാഷ്യം എഴുതി, അയാളെ പിന്നീട് ശങ്കരാചാര്യൻ. അവിടെ ആനന്ദമൊന്നുമില്ല. പക്ഷെ അതിനെ തുടർന്ന് ഒരു അതിൻ്റെ ഒരു അനുകരണം എന്നുള്ളതിനൊക്കെയാണ് പിന്നീട് ഈ സന്യാസിമാർക്ക് ഇങ്ങനെയുള്ള പേരുകൾ വരികയും ആനന്ദ പുരിതിരിയൊക്കെ വരികയൊക്കെ ചെയ്തു. അപ്പോ ഭാഷ്യം അനുസരിച്ച് ശങ്കരാചാര്യൻ മഠവും സ്ഥാപിച്ചിട്ടില്ല, അങ്ങനെ ഒരു കാര്യവും ചെയ്തിട്ടില്ല, ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. അപ്പൊ അത് തന്നെ വലിയൊരു വ്യത്യാസമാണ്. ഈ ശങ്കരാചാര്യ ഗുരു തമ്മിലെ വ്യത്യാസം, ഗുരു എന്ത് ചെയ്തു, മഠങ്ങൾ സ്ഥാപിച്ചു. അതായിരുന്നു പിന്നെ ഇവിടെ മഠസ്ഥാപനങ്ങൾ തുടങ്ങി ഓരോരുത്തർ. അഭിനവ ശങ്കരനായാലും മഠം സ്ഥാപിച്ചു. പിന്നെ പല പല സമ്പ്രദായങ്ങൾ, രാമാനുജ സമ്പ്രദായത്തിൽ, മാധവ സമ്പ്രദായത്തിൽ, രാമാനുജ സമ്പ്രദായത്തിൽ തന്നെ പല പല പിരിവുകളായി തിരിഞ്ഞ് ഇന്ത്യയിൽ മുഴുവൻ ഒരുപാട് മഠങ്ങളെ പറ്റി സ്ഥാപിച്ചു. അതൊക്കെ പിന്നീട് സംഭവിച്ചു. അതുകൊണ്ട് ഇന്ന് കാണുന്ന സന്യാസ സമ്പ്രദായം ശങ്കരാചാര്യ ഭാഷ്യകാരനെന്ന് പറയണം ഉണ്ടാക്കിയാണെന്നുള്ളതിന് യാതൊരു തെളിവുമില്ല. കഥകളല്ല, കഥകളൊരിക്കലും തെളിവില്ല. മഠാമനായ മഠത്തിന്റെ നിയമങ്ങൾ എഴുതുന്നതാണ്, അതൊന്നും ശങ്കരാചാര്യ എഴുതിയാണെന്ന് പറയാൻ പറ്റും. സന്യാസ സമ്പ്രദായമൊക്കെ ഇത്രയും ദൃഢമായി വരുന്നത് മുസ്ലിങ്ങൾ ഇന്ത്യയിൽ വന്ന് അവരുടെ ആക്രമണത്തിന് ശേഷമാണ് വന്നത്. വടക്കേ ഇന്ത്യയിൽ അഖാഡ സമ്പ്രദായമൊക്കെ അങ്ങനെയാണ്, അവിടെയൊക്കെ ചെയ്യുന്ന ആയുധ പരിശീലനവും മറ്റുമൊക്കെയാണ്. സന്യാസിമാരെന്ന് വെച്ചാൽ അവർ മിലിറ്റൻസാണ്. അവിടെ ഒരായുധ പരിശീലനം നടത്തുന്നവരായിരുന്നു. ഇന്നും അവരുടെ ആശ്രമങ്ങളൊക്കെ ആയുധങ്ങളൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് മുസ്ലിങ്ങളോട് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനൊരു വിഭാഗത്തെ ഉണ്ടാക്കിയതാണ് ഈ ദശനാമ സമ്പ്രദായം എന്ന് പറയുന്നത്. ആശ്രമത്തിന്റെ മുഴുവൻ സിസ്റ്റം ഞാൻ നമുക്ക് പറഞ്ഞിട്ടുണ്ട്, മിലിറ്ററി സിസ്റ്റമാണ്. ഒരു മിലിറ്ററിയിൽ എങ്ങനെയാണോ മേളിൽ നിന്ന് താഴോട്ട് ഇങ്ങനെ വരുന്നത് അതേ രീതിയിലാണ് ആശ്രമ സംവിധാനം. അവരുടെ കെട്ടിടങ്ങളൊക്കെ മിലിറ്ററി ബാരക്കുകൾ പോലെയാണ്. അപ്പൊ അന്ന് രാജാക്കന്മാർ ഒരുപാട് ധനം ഇതിനുവേണ്ടി ചെലവാക്കി. കുറെ അവരൊരു അതിന് ചാവേറുകളാണ്. സന്യാസി എന്ന് പറഞ്ഞു ദശമനാമ സമ്പ്രദായം എന്ന് പറയുന്നത് ചാവേറുകളെ ഉണ്ടാക്കിയത് മുസ്ലിങ്ങളോട് ഫൈറ്റ് ചെയ്യുന്നു. അവർ ഒരുപാട് അക്രമവും കാണിച്ചാണ്. മുസ്ലിങ്ങളെന്ന് പറയുന്നത് ഒരു കൊള്ളക്കാരായിരുന്നു. അവർ കൊള്ളയടിച്ചു വന്ന് ഭയങ്കരമായ നാശനഷ്ടങ്ങളും ഉണ്ടാക്കി, സ്വത്ത് കൊള്ളയടിക്കുക, സ്ത്രീകളെ ഉപദ്രവിക്കുക. അപ്പൊ അതിന് എതിരായി ഒരു ചാവേർ മരിക്കാൻ തയ്യാറായ ആൾക്കാരെ ഉണ്ടാക്കിയാണ് ഈ സന്യാസ സമ്പ്രദായം എന്ന് പറയുന്നത്. അത് അവിടെയൊക്കെ നമ്മൾ പോയി ആശ്രമങ്ങളൊക്കെ കണ്ടാൽ മനസ്സിലാകും, പഴയ ചരിത്രമൊക്കെ വായിച്ചാൽ മനസ്സിലാകും. കുറേയൊക്കെ ചരിത്രങ്ങളിലുണ്ട് എത്ര സന്യാസിമാരാണ് മുസ്ലിങ്ങളോട് ആറംഗസിമിനോടൊക്കെ യുദ്ധം ചെയ്ത് മരിച്ചതെന്ന് അതിലെ കണക്കുകളുണ്ട്. പക്ഷെ അവർക്ക് വെറുതെ ചാവേറായി മരിച്ചതേ ഉള്ളൂ, അത് കാര്യമായ ഗുണമൊന്നും ഉണ്ടായിട്ടില്ല. അതാണ് ഈ സന്യാസ സമ്പ്രദായം പിന്നീട് ഇങ്ങനെ വന്നത്. ദിസ്നാമി സമ്പ്രദായം എന്ന് പറയുന്നത് അതാണ്. അത് പിൽക്കാലത്ത് ഉണ്ടാക്കിയതാണ്. ഒരു ആവശ്യങ്ങൾ വന്നപ്പോൾ അങ്ങനെ ചാവീറുകളൊക്കെ ഉണ്ടാക്കി. അല്ല, മോക്ഷത്തിന് വേണ്ടി സന്യാസം എന്ന് പറയുന്നത് മനു പറഞ്ഞിട്ടുണ്ട്, സ്മൃതികളിൽ പറയുന്നുണ്ട്, പിന്നെ ശങ്കരാചാര്യർ പറഞ്ഞു. ശങ്കരാചാര്യരുടെ ഒക്കെ കാലം കഴിഞ്ഞ ഉടനെ തന്നെ മുസ്ലിം ആക്രമണം തുടങ്ങി. അപ്പൊ ഇവിടുത്തെ രാഷ്ട്രീയമെല്ലാം മാറി. അപ്പൊ അവരെ പ്രതിരോധിക്കുക എന്നുള്ളതിന് വേണ്ടി മരിക്കാൻ തയ്യാറായ കുറെ ആൾക്കാരെ ഉണ്ടാക്കി. അതിന്റെ ചുവട് പിടിച്ചിട്ടാണ് RSS ഒക്കെ ഉണ്ടായത്. ഈ സന്യാസിമാർ മരിക്കാൻ വേണ്ടിയിട്ട് അവര് മരിക്കാൻ വേണ്ടി അവർ ഒരു വലിയൊരു സംഘമായി മാറി തിരിഞ്ഞപ്പോൾ ആ ഒരു മാതൃക വെച്ചുകൊണ്ടാണ് ഹിന്ദുക്കളെ രക്ഷിക്കാൻ നമുക്കൊരു സംഘടന വേണം എന്ന് പറഞ്ഞു. ഇതുപോലെ തന്നെ RSS ബ്രഹ്മചാരികൾ ആയിരിക്കണം അതിൻ്റെ പ്രചാരകന്മാർ എന്നുള്ള നിലയ്ക്ക് അതിനെ പിന്തുടർന്നുണ്ടാക്കിയാണ്. അതാണ് അതിലും ബ്രഹ്മചാരികൾ വന്നു. അങ്ങനെയാണ് നരേന്ദ്രമോദിയും യോഗി ആദിത്യനാഥും ഒക്കെ ഉണ്ടായത്. അങ്ങനെയാണ്, അവരും ബ്രഹ്മചാരികളാണ്, സന്യാസ ജീവിതം നയിക്കുന്നവരാണ്. അപ്പോൾ അത് അതിൻ്റെ തുടർച്ചയാണ്, ദശനാമ സന്യാസത്തിൻ്റെ തുടർച്ചയാണ് എന്ന് പലർക്കും ഇത് അറിയത്തില്ല. ഇതെങ്ങനെയാണ് സംഭവിച്ചതെന്നുള്ളത് അതൊരു തുടർച്ചയാണ്. പിന്നെ ആധുനികമായ സന്യാസം നടപ്പ് വരുത്തുന്ന ദയാനന്ദ സരസ്വതി ആര്യസമാജം. അപ്പോൾ അത് ശങ്കരായുടെ കാഴ്ചപ്പാടെല്ലാം എടുത്ത് കളഞ്ഞു, ശങ്കരായുടെ അദ്വൈതം എല്ലാം എടുത്ത് കളഞ്ഞു, എന്നിട്ട് വേദങ്ങളിലേക്ക് മടങ്ങുക. അപ്പോൾ അദ്ദേഹം പറയുന്നത് വൈദിക സന്യാസമാണ്, അത് അദ്ദേഹത്തിൻ്റെ ആശയമാണ്. അപ്പോൾ അവിടെ സന്യാസം എന്ന് പറഞ്ഞാൽ ഇതുപോലെയാണ്, ഗുരു പറഞ്ഞതുപോലെയാണ് പരോപകാരം. സന്യാസിമാർ പഠിക്കുന്നു, പഠിപ്പിക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ അവരെല്ലാം ഈ ക്രിസ്ത്യൻ മുസ്ലിം അധിനിവേശം, ഇന്ത്യയിൽ സംഭവിച്ച അധിനിവേശത്തിൻ്റെ ദോഷങ്ങൾ അവരൊരുപാട് അനുഭവിച്ചവരാണ്. എന്നുവെച്ചാൽ അവർ അധിനിവേശങ്ങളിൽ അവർ കൊള്ളയടിച്ചു, അധിനിവേശം എന്ന് വെച്ചാൽ കൊള്ളയടിയും ഉണ്ട്. അതിനോടുള്ള ഒരു പ്രതിരോധം എന്നുള്ള നിലയ്ക്കൂടെയാണ് അവർ ദയാനന്ദ സരസ്വതി സന്യാസം ഉണ്ടാക്കിയത്. അതിനെയൊക്കെ എതിർക്കാൻ വേണ്ടിയിട്ട് വേണം അതുണ്ടാക്കിയത്. അനുസരിച്ച് അതിശക്തമായി ക്രിസ്തുമതത്തെയും ഇസ്ലാം മതത്തെയും എതിർത്തു. അവരുടെ അനുയായികളൊന്നും അതിനെയൊക്കെ എതിർക്കുന്നുണ്ട്. അത് എതിർക്കുക എന്ന് വെച്ചാൽ അവരുടെ അധിനിവേശ സ്വഭാവം അത്രമാത്രം കൊള്ള നടത്തി ഭാരതത്തിൽ, വിശേഷിച്ചും വടക്കേ ഇന്ത്യയിൽ. വടക്കേ ഇന്ത്യയൊക്കെ തുടർച്ചയായിട്ട് ഇസ്ലാമിക ആക്രമണത്തിന് വിധേയമായ സ്ഥലങ്ങളാണ്. കൂട്ടത്തോടെ മനുഷ്യനെ മതം മാറ്റുകയും ഒക്കെ ചെയ്തു. അപ്പൊ അതിനോടൊക്കെ ഒരു പ്രതിരോധം എന്നുള്ളതിനൊക്കെയാണ് ഇതുണ്ടായത്. ദയാനന്ദ സരസ്വതിയെ പോലെയുള്ള ഒരു പുതിയ സന്യാസ സമ്പ്രദായം ഉണ്ടായത്. അത് ശങ്കരാചാര്യന്റെ കാഴ്ചപ്പാടുണ്ട്. അപ്പോ ഇവിടെ പ്രത്യേകിച്ചും തിരുവിതാംകൂർ ഭാഗത്ത് മുസ്ലിം ആക്രമണം ഉണ്ടായിട്ടില്ല. ഇങ്ങനൊരു സംഭവമാണ്. ടിപ്പുവിന്റെ ആക്രമണം തന്നെ ഒരു ഭാഗം വരെ വന്നിട്ട് അത് പോയതേയുള്ളൂ. പിന്നെ രാഷ്ട്രീയം മാറുന്നു. പുതിയ ഇന്ന് പഴയ കാര്യങ്ങൾക്ക് തന്നെ എന്താണ് പുതിയ പുതിയ വ്യാഖ്യാനങ്ങൾ കൊടുക്കുന്നത്. ചരിത്രത്തെ തന്നെ ഓരോരുത്തരും അവരവരുടെ രാഷ്ട്രീയത്തിനനുസരിച്ച് വ്യാഖ്യാനിക്കും. വടക്കേ ഇന്ത്യയിലൊക്കെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ അവിടെ മിക്കവാറും സ്ഥലങ്ങളിൽ കാണുന്നത് എന്താണ്, തകർന്നു കിടക്കുന്ന ക്ഷേത്രങ്ങളാണ്. ഇതൊക്കെ ആരാ തകർത്തത്? ബ്രിട്ടീഷുകാർ തകർത്തിട്ടില്ല. എല്ലാം തകർത്തത് ഇസ്ലാമിസ്റ്റുകളാണ് തകർത്തത്. തീവ്ര ഇസ്ലാമിസ്റ്റ് വന്ന അവരാണ് തകർത്തത്. അവരെ സംബന്ധിച്ചിടത്തോളം കൊടവടിക്കുക മാത്രമല്ല, അവരെല്ലാം പുരോഹിതന്മാർ പറയുന്ന കേട്ടവരാണ്. അവരെ സംബന്ധിച്ച് വിഗ്രഹാരാധനയെ നശിപ്പിക്കുകയും വേണം. അതുകൊണ്ട് അവരിതെല്ലാം തകർത്തു. അപ്പോൾ അവിടെയുള്ള ജനങ്ങളുടെ മനസ്സിൽ അതിനെതിരായിട്ടൊരു പ്രതികാര ചിന്തയും ഒരു പ്രതിരോധ ചിന്തയും ഉണ്ടായിട്ടുണ്ട്. അത് കേരളത്തിലിരിക്കുന്നവർക്ക് അത് മനസ്സിലാകത്തില്ല. അതാണ് അതിനെ പ്രതിരോധിക്കാനുള്ള ഒരു ഇത്, ഒരു ചിന്താഗതി അവിടെ ഉണ്ടായിരുന്നു. അത് സന്യാസം പോലും അതിന്റെ ഭാഗമായിട്ട് വടക്കേ ഇന്ത്യയിൽ ഉണ്ടായി എന്ന് പറയുമ്പോൾ അതവിടെ ജനങ്ങളെ വളരെ ദോഷകരമായി ബാധിച്ചു. പിന്നെ അതിന്റെ ഗുണവശങ്ങളും ഉണ്ടായിട്ടുണ്ട്, ദോഷം മാത്രമല്ല. അവിടെ ഈ ആക്രമണം നടന്നു വന്നപ്പോഴത്തേക്ക് ജാതീയമായ മേധാവിത്വങ്ങളെല്ലാം നശിച്ചു. അതാണ് അതിന്റെ ഗുണപരമായ വശം സംഭവിച്ച ബ്രിട്ടീഷുകാർ മുസ്ലിങ്ങളുടെ ആക്രമണത്തിലായാലും ക്രിസ്ത്യാനികളുടെ അധിനിവേശത്തിലായാലും ശരി, അവരെ സംബന്ധിച്ചിവിടെ ജാതിയില്ലാതെ കൂടിയത് കുറഞ്ഞതെന്നൊന്നും അവർക്ക് പ്രശ്നമില്ല. അവർ സമ്പത്തുള്ളവരെയൊക്കെ കൊടയടിച്ച് നശിപ്പിച്ച് സ്ത്രീകളെയൊക്കെ പിടിച്ചുകൊണ്ടിരിക്കും. അപ്പോ ആ ഉച്ചനീചത്വങ്ങളിൽ അധിഷ്ഠിതമായിരുന്ന ആ ജാതി വ്യവസ്ഥയ്ക്ക് ഉലച്ചിലുണ്ടാക്കി അവരുടെ ആക്രമണം. ബ്രിട്ടീഷുകാർ വന്നപ്പോൾ അവർ സ്വീകരിച്ചതിനോട് അതല്ല, അവരിവിടുത്തെ ജനങ്ങളുടെ മതപരമായ കാര്യങ്ങളിൽ ഇടപെടില്ല എന്നൊരു നിലപാട് അവർ സ്വീകരിച്ചു. പ്രത്യേകിച്ച് 1857 ശേഷം അവരെ കർശനമാക്കി, മതപരമായ കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ ചെയ്തുകൊണ്ടു. ഈസ്റ്റ് ഇന്ത്യ കമ്പനി അത് ഇടപെട്ടില്ല. പിന്നീട് വന്ന ബ്രിട്ടീഷ് വൈസ്രോയ് ഭരണത്തിനും പിന്നെ ഒരു മതപരമായ കാര്യങ്ങളിലും ഏർപ്പെടില്ല എന്നവർ പറഞ്ഞു. അപ്പം വീണ്ടും അതിന് ജാതീയമായ ഈ ഉച്ചനീചത്വങ്ങൾക്കെല്ലാം വീണ്ടും ഇവിടെ ഒരു പ്രാബല്യം ഉണ്ടായി. അപ്പോ വടക്കേ ഇന്ത്യയിലൊക്കെ ആ ജാതി വ്യവസ്ഥ രൂക്ഷമായി, വീണ്ടും അവരിടപെടാതെ ഇരുന്നത് കൊണ്ട് അതിനാണ് അംബേദ്കർ മറ്റ് എതിർത്ത് ശക്തമായി എതിർത്ത് മഹാത്മാ ഫൂലെ, അംബേദ്കർ അങ്ങനെ ഉള്ള ആൾക്കാർ. പിന്നീട് വരുന്നത് സ്വാതന്ത്ര്യസമരത്തിന് വേണ്ടി വരുന്ന കോൺഗ്രസ്, അതും അന്ന് മുൻനിരയിൽ നിന്നത് മേൽജാതിക്കാരായിരുന്നു. അവരും ഈ ജാതിയെ അവർ അനുകൂലിക്കുകയായിരുന്നു, ജാതി വ്യവസ്ഥ. അവർ അംബേദ്കറോട് യോജിച്ചിട്ടില്ല, ഗാന്ധിജി ഉൾപ്പെടെയുള്ളവർ. ഗാന്ധിജി ഐത്തത്തിനൊക്കെതിരായൊക്കെ പിൽക്കാലത്ത് ഗാന്ധിജി മാറിക്കൊണ്ടേയിരുന്നു. ആദ്യത്തെ നിലപാടുകളൊക്കെ മാറ്റി, ആദ്യം ഉള്ള നിലപാടായിരുന്നില്ല, പിന്നീട് മാറ്റി വന്നെങ്കിലും അതിന് ഒരു ശക്തമായ നിലപാട് ഗാന്ധിജി സ്വീകരിച്ചില്ല. ജാതിക്കെതിരായിട്ടും സ്വീകരിച്ചാൽ സമൂഹം ഉൾക്കൊള്ളത്തില്ല, അത് തന്നെ കാരണം. ഇപ്പൊ സന്യാസത്തിൽ തന്നെ ഇങ്ങനെ നമ്മുടെ രാഷ്ട്രീയവും സാമൂഹിക സ്ഥിതിയൊക്കെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ. അപ്പോ പണ്ട് സന്യാസം ഉണ്ടായിരുന്നു, ഇന്ന് സന്യാസമാണ് എന്ന് പറയുന്നതിനൊന്നും യാതൊരു അർത്ഥമില്ല. അതൊക്കെ ഒരുപാട് മാറ്റങ്ങൾക്ക് വിധേയമായതാണ്. മറ്റെല്ലാത്തിനെയും പോലെ സന്യാസം ഒരുപാട് മാറി. പഴയ സന്യാസമല്ല ഗുരുവിന്റെ സന്യാസം, ശങ്കരാചാര്യന്റെ സന്യാസമല്ല. അപ്പൊ സ്മൃതിയുടെ സന്യാസമല്ല, സ്മൃതിയും ഗുരുവിന്റെ സന്യാസമായിട്ടൊന്നും ബന്ധമില്ല. ഗുരു തന്റെ ചുറ്റുപാടുകൾക്കനുസരിച്ച് സന്യാസത്തിന്റെ സാമാന്യ ധർമ്മങ്ങളെ സ്വീകരിച്ചുകൊണ്ട് എന്തെയ്തു ഒരു സന്യാസ സമ്പ്രദായത്തെ, സ്വന്തമായ സന്യാസ സമ്പ്രദായത്തെ. അത് ഗുരു സ്വയം ഒരു സന്യാസി ആയതുകൊണ്ട് അങ്ങനെ ശിഷ്യന്മാരുടെ ഒരു സന്യാസ സമ്പ്രദായത്തെ ഉണ്ടാക്കി. അതിന് താല്പര്യമുള്ളവർക്ക് എങ്ങനെ ആക്രമണങ്ങൾ വന്നപ്പോ ബീഹാറിലൊക്കെ ബുദ്ധസന്യാസിമാരെയൊക്കെ കൊന്നതിന്റെ വിഹാരത്തിൽ ബീഹാർ എന്ന് വെച്ചാൽ വിഹാരം, ബുദ്ധവിഹാരമാണ്. ഈ മുസ്ലിം ആക്രമണകാരികൾ ബുദ്ധസന്യാസിമാരെയൊക്കെ കൊന്നതിന്റെ കണക്കുകൾ ഇന്നുമുണ്ട്. തക്ഷശിലയിലും നളന്ദയിലും ഒക്കെ കൊന്നതിന്റെ കണക്ക് ഇന്നും കണക്കുകളൊക്കെ ഇന്നും കിട്ടുന്നുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം എന്ന് വെച്ചാൽ അവർ കൊള്ളയടിക്കുക മാത്രമല്ല, അവർ നബിയുടെ അനുയായികളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവരെ വിശ്വാസത്തെ മതത്തെ പ്രചരിപ്പിക്കുക, ഈ വിഗ്രഹാരാധന എതിർക്കുക, അതാണ് നബി അവരെ പഠിപ്പിച്ചിരിക്കുന്നത്. നബി അവരെ പഠിപ്പിച്ച് കൊല്ലാനാണ്. ശരിക്കും ഖുർആനും ഹദീസുകളും തസ്വീറുകളും അതൊക്കെ വായിച്ചു നോക്കിയാൽ മനസ്സിലാകും, നബി എന്ന് പറയുന്നത് സ്വയം തന്നെ 10-56 യുദ്ധങ്ങൾ നേരിട്ട് നടത്തിയ ആളാണ്, വാളുകൊണ്ട് മതം പ്രചരിപ്പിച്ച ആളാണ്. പിന്നെ അങ്ങനെയൊന്നും അല്ലാന്ന് പറയുന്ന ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ ആളാണ് അങ്ങനെ പറയുന്നത്. പണ്ട് അങ്ങനെയാണ്. അത് അഫ്ഗാനിസ്ഥാന്റെ ചരിത്രമൊക്കെ പഠിച്ചവർക്കറിയാം. നമ്മുടെ കമ്മ്യൂണിസ്റ്റുകൾ തീവ്രവാദികളെ സപ്പോർട്ട് ചെയ്തു. അവരധികാരത്തിൽ വന്നപ്പോൾ അവരാദ്യം കൊന്നയാരാണ് ഈ കമ്മ്യൂണിസ്റ്റുകളെല്ലാം കെട്ടിത്തൂക്കി കഴുത്തടുത്ത് പോകുന്നു. ചരിത്രം നോക്കി അറിയാം ഇവിടെയൊക്കെ കമ്മ്യൂണിസ്റ്റുകൾ ഈ തീവ്രവാദികൾ സപ്പോർട്ട് ചെയ്തു. അവരെ എല്ലാം അവർ കമ്മ്യൂണിസ്റ്റുകളെ അവരാദ്യം കൊന്നു. അതാണ് സംഭവിച്ചിട്ടുള്ളത്. പിന്നെ ഇവർ തമ്മിൽ സഖ്യമുണ്ടാകും. അതാണ് ചെച്ചിനിയയിൽ സംഭവിച്ചത്. റഷ്യ അവിടെ ആക്രമിച്ചു. അവിടെ റഷ്യക്കെതിരെ യുദ്ധം ചെയ്തത് മുസ്ലിങ്ങളാണ്. ഭയങ്കരമായി നടത്തി, അവരെ അടിച്ചൊടുക്കി. ഇപ്പം ചെച്ചിനിയയിലെ മുസ്ലിങ്ങളാണ് ഉക്രൈനിൽ പോയി റഷ്യക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത്. ഇത് നമ്മുടെ മുമ്പിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇവര് അങ്ങോട്ട് കൊല്ലുകയും ചെയ്യും. കാരണം ഇവർ രണ്ടുപേരുടെ ആശയം ഒന്നാണ്. ചൈനയിൽ 10 ലക്ഷം ഉയർ മുസ്ലിങ്ങള് അവർ കമ്മ്യൂണിസം പഠിപ്പിക്കുകയാണ് എന്ന് വെച്ചാൽ വലിയ വലിയ ടെന്റുകളിലൊക്കെ അകത്താക്കി ഇടിയും കുത്തും ഒക്കെ കൊടുത്താൽ കമ്മ്യൂണിസം പഠിപ്പിക്കുന്നു. കൊല്ലേണ്ടവനെ കൊല്ലു. എന്നിട്ട് അതേ അവർ തന്നെ എന്ത് ചെയ്യും, അഫ്ഗാനിസ്ഥാനിൽ പോയി തീവ്രവാദികൾക്ക് വേണ്ട എല്ലാ സഹായവും ചെയ്യും. രാഷ്ട്രീയം, രാഷ്ട്രീയം എന്ന് പറയുന്നത് തന്നെ വളരെ മലീമസമാണ്. യാതൊരു തത്വദീക്ഷയില്ല, എവർക്കൊന്നും യാതൊരു തരത്തിലുള്ള ഒന്നുമില്ല. അവർക്ക് തത്വദീക്ഷയല്ല, അടവ് നയങ്ങളേ ഉള്ളൂ. അവസരം പോലെ ഓരോന്ന് പറയുക, പ്രവർത്തിക്കുക, ചെയ്യുക, കൊല്ലേണ്ടവനെ കൊല്ലുക. ഏത് രാഷ്ട്രീയമായാലും ശരി, അതിന് മുസ്ലിം രാഷ്ട്രീയമെന്നോ ഹിന്ദു രാഷ്ട്രീയമെന്നോ ക്രിസ്ത്യൻ രാഷ്ട്രീയമോ അങ്ങനെയൊന്നും. അതുകൊണ്ട് ബുദ്ധസന്യാസിമാരെയൊക്കെ അവർ കൊന്നു, വളരെയധികം പേരെ കൊന്നു. അത് ബീഹാറിലെ ആക്രമണം നടത്തിയപ്പോൾ 100-125 പേരാണ് അലാവുദ്ദീൻ ഖൽജിയുടെ നേതൃത്വത്തിൽ ആക്രമണം നടത്തിയത്. ബുദ്ധവിഹാരം അവിടെയുള്ള 1000-കണക്കിന് പേരെ കൊന്നു. കാരണം ഇവരിൽ ആയുധമൊന്നും ഉണ്ടല്ലോ. അങ്ങനെയൊക്കെ ഒരുപാട് നടന്നിട്ടുണ്ട്. അതൊക്കെ കണ്ടിട്ടാണ് പിന്നീട് ഈ ദശനാമി സമ്പ്രദായം, ആയുധ പരിശീലനത്തോടുകൂടി സന്യാസം. വിവിധ ഇതുവരെയൊക്കെ കൊന്നു കണ്ടിട്ടാണ്. നമ്മുടെ നാടെന്ന് പറയുന്നത് ഇതൊന്നും അറിഞ്ഞിട്ടില്ല. ഇന്നത്തെ ഈ തിരുവിതാംകൂർ, ആലുവ, ഇപ്പുറം, ഇവിടെ അങ്ങനെയുള്ള ഇവിടെയുള്ള രാജാക്കന്മാർ തമ്മിൽ കിടന്നടിച്ചതല്ലാതെ ഇങ്ങനെയുള്ള ക്രൂരമായ ആക്രമണങ്ങൾ ഒന്നും ഇവിടെ നടന്നില്ല, ഒരിക്കലും ചരിത്രത്തിലേ നടന്നില്ല. അതുകൊണ്ട് ഇവിടെയുള്ളവർക്ക് ഇതൊന്നും അറിയത്തില്ല. നമ്മൾ വടക്കേന്ത്യയിലൊക്കെ പോയി ഒന്ന് കറങ്ങുമ്പോൾ അറിയാം അവിടെ എന്തൊക്കെ അവിടെയൊക്കെ സംഭവിച്ചിരിക്കുന്നതാണ്. അവിടെയുള്ള ആൾക്കാർ എന്തുകൊണ്ട് ഇന്നും മതവൈരം അവരുടെ മനസ്സിൽ നിലനിർത്തുന്നു എന്നുള്ളത് ഇവിടെ ഇരുന്നാൽ നമുക്ക് മനസ്സിലാകത്തില്ല. കാരണം അങ്ങനെ ആക്രമണങ്ങളും ഒക്കെ ഒരുപാട് അവിടെ നടന്നിട്ടുണ്ട്, ഒരുപാട് കൊലകളും. അതിന്റെ കഥകളൊക്കെ അവർ തലമുറ തലമുറകളായി ഇന്നും കൈമാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് അവരുടെ അവർ ഇങ്ങനെ തീവ്രവാദികളായി നിൽക്കുന്നത്. അതനുഭവിച്ചിട്ടില്ലാത്തവർ അതൊന്നും മനസ്സിലാകത്തില്ല. എന്നാൽ അതൊക്കെ ഇന്ന് ശരിയാണോ എന്ന് ചോദിച്ചാൽ അല്ല, ഇന്ന് ശരിയല്ല. പക്ഷെ അവരെന്തുകൊണ്ടങ്ങനെ ആയി എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. പിന്നെ തീവ്രവാദത്തെ തീവ്രവാദം കൊണ്ട് നേരിടാൻ പോയി കഴിഞ്ഞാൽ വലിയ കൂടുതൽ അപകടങ്ങളിലേക്ക് പോകും. മനുഷ്യരുടെ ഇടയിൽ ധ്രുവീകരണം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ആർക്ക് സമാനമായി ജീവിക്കാൻ വയ്യാത്തവര് അന്തരീക്ഷമാവും. അതുകൊണ്ട് ഇന്ന് നടക്കുന്നതും ശരിയല്ല. പണ്ടങ്ങനെ നടന്നതൊക്കെ ശരി തന്നെയാണ്, അത് പടയോട്ടങ്ങളുടെ കാലം. മതത്തിന്റെ പേരിലോ അല്ലെങ്കിൽ മറ്റെന്തിന്റെങ്കിലും പേരിലോ പണ്ട് പരസ്പരം ആക്രമിച്ചിരുന്നു. അത് മനുഷ്യന്റെ ആ ഗോത്ര സംസ്കാരത്തിന്റെ തുടർച്ചയാണ്. ഇവിടെ തന്നെ എന്താണ്, കൊല്ലൻ രാജാവും കായംകുളൻ രാജാവും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചിരുന്നു. പല മതക്കാരിലെന്നേ ഉള്ളൂ, അടിക്കുകയും കൊല്ലുകയൊക്കെ പണ്ടുപിടിയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊക്കെ മതത്തിന്റെ പേരിലായതുകൊണ്ടാണ് ജനങ്ങളത് മറക്കാതെ സൂക്ഷിക്കുന്നത്. അപ്പൊ അതിനെ പക്ഷെ അതിനെ നിലനിർത്തുകയും അതിനെ വലുതാക്കുകയും ചെയ്താൽ വീണ്ടും എന്ത് ഇവര് സമൂഹത്തില് ധ്രുവീകരണം ഉണ്ടാവും, ജനങ്ങൾ തമ്മിൽ അടിയുണ്ടാവും, മനുഷ്യന് സമാധാനമായി ജീവിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഗുരു പറഞ്ഞത് ഒരു മതം. മതത്തിന്റെ പേരിൽ ആൾക്കാർ കലഹിക്കരുത്, ഒന്നിന്റെ പേരിലും കലഹിക്കരുത് എന്ന് പറഞ്ഞതാണ്. മതത്തിന്റെ പേരിൽ ഒരുപാട് കലഹം നടന്നുകൊണ്ടാണ് അത് പറഞ്ഞത്. അതുകൊണ്ട് പണ്ടങ്ങനെ നടന്നു, അതുകൊണ്ട് ഇന്നും അത് തുടരണം എന്നല്ല മനസ്സിലാക്കേണ്ടത്. അത് അവസാനിപ്പിക്കാനുള്ള വഴികളാണ് ഇന്ന് ചിന്തിക്കേണ്ടത്. എങ്ങനെ ഈ കലഹങ്ങൾ അവസാനിപ്പിക്കാം? പക്ഷെ ഇന്ന് ആ കലഹങ്ങളെ നിലനിർത്തുന്നത് പ്രധാനമായിട്ടും എന്താണോ, രാഷ്ട്രീയം. അവർ വോട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുന്നു, പരസ്യമായി ഒന്ന് പറയും, രഹസ്യമായി ഇതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കും എല്ലാ രാഷ്ട്രീയക്കാരും. അതാണ് ഇന്ന് സംഭവം. അതിന് കാരണം എന്തെന്ന് വെച്ചാൽ, നമ്മുടെ രാജ്യത്ത് ജനാധിപത്യം നടപ്പിൽ വന്നു 47 ശേഷം. പക്ഷേ ജനാധിപത്യത്തിൽ വേണ്ട പരിഷ്കരണങ്ങൾ നടക്കുന്നില്ല, അതാണ് കുഴപ്പം. ജനാധിപത്യവും പരിഷ്കരിക്കണം, അത് നടക്കുന്നില്ല, അതാണ് ഇവിടെ തകരാറ്. അതിന് പരിഷ്കരണങ്ങൾ നടന്നു കഴിഞ്ഞാലേ ഇതിന് പരിഹാരം ഉണ്ടാവും. അതിന് തയ്യാറാകുന്നില്ല. അതെങ്ങനെ പരിഷ്കരിക്കാം എന്നുള്ള ചിന്തിക്കുന്നു. ജനാധിപത്യം എന്ന് പറയുന്ന അധികാരത്തിലെത്താനുള്ള ഒരു കുറുക്കു വഴിയായി മാത്രം രാഷ്ട്രീയ പാർട്ടികൾ കാണുമ്പോൾ വീണ്ടും എന്തുവരും, ഇവിടെ വർഗീയ കലാപങ്ങളുണ്ടാകും. ഇന്ന് വർഗീയ കലാപങ്ങൾ കൂടുതലും സൃഷ്ടിക്കുന്ന ഈ രാഷ്ട്രീയ പാർട്ടികളാണ്. നേരിട്ട് മതമല്ലാതെ ചെയ്യുന്നു. രാഷ്ട്രീയ പാർട്ടികൾ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്, അതാണ്. അതിൽ ആരും പിന്നോട്ടല്ല, എല്ലാവരും അത് സഹായിക്കാൻ തയ്യാറാണ്. അപ്പൊ അവിടെയാണ് ഗുരു പറയുന്നത് എന്താണോ, മതം അത് മതകലഹത്തിന് വയ്ക്കരുത്. അവർ ആത്യന്തികമായി ഗുരു ചെന്ന് എത്തിയ സ്ഥലമാണ് ഇതിന് ഒരേയൊരു പരിഹാരം. എന്താണ് ഗുരു അവസാനം ഇവിടെ നിന്ന് എത്തിയത്? മതം വിടുക, അതെ. ഇതിന് ഒരേ ഒരു പരിഹാരം അതേ ഉള്ളു, മതം തന്നെ ഉപേക്ഷിക്കുക. മനുഷ്യൻ മതത്തിൽ നിന്ന് സ്വതന്ത്രനാകുക, അതാണ് ഇതിന്റെ ഒരു പരിഹാരം. മതത്തിൽ നിൽക്കുന്നതോറും എന്തോരും പരസ്പരം വൈരാഗ്യം മതമുണ്ടായിക്കൊണ്ടേ വരും. അതുകൊണ്ടാണ് ഗുരു സ്വയം തന്നെ എന്ത് ചെയ്തു, മതത്തെ തന്നെ വിട്ടുകളഞ്ഞ. അതുകൊണ്ടാണ് മതത്തിൽ നിന്നുകൊണ്ട് മതകലഹങ്ങൾ ഇല്ലാതാക്കുക പ്രയാസമാണ്. ഇപ്പൊ ഭാവിയിൽ മനുഷ്യൻ മതം വിടും, മതങ്ങളൊക്കെ ആർക്കും വേണ്ടാത്ത ചരക്കുകളായി മാറും ഒരു കാലഘട്ടത്തിൽ. അങ്ങനെയാണെങ്കിൽ സമാധാനം വരും, അല്ലെങ്കിൽ മതം എപ്പോഴും മനുഷ്യരുടെ ഇടയിൽ ധ്രുവീകരണം പോളറൈസേഷൻ അത് സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കും. അതിന് രാഷ്ട്രീയക്കാർ അതിനു വേണ്ട ഇന്ധനം അവർ കൊടുത്തുകൊണ്ടിരിക്കും. അതാണ് ഇന്ന് ഇന്ത്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു പ്രത്യേക രാഷ്ട്രീയത്തെ പറയാൻ പറ്റില്ല. കാരണം രാഷ്ട്രീയക്കാർ പറയുന്ന ഒന്ന് പ്രവർത്തിക്കുന്ന വേറൊന്നും അതാണ്. അപ്പൊ അതിന്റെ പുറകെ സന്യാസിമാര് പോകാൻ പാടില്ല. സന്യാസധർമ്മത്തെ കുറിച്ച് പറയുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ട ഇതാണ്, ഇന്നത്തെ കക്ഷി രാഷ്ട്രീയത്തിൽ സന്യാസിമാര് പങ്കെടുക്കാൻ പാടില്ല. എന്ന് വെച്ചാൽ ഗുരുവിന്റെ ആദർശം അനുസരിച്ച് ഒരു രാഷ്ട്രീയത്തിലും പങ്കെടുക്കാൻ പാടില്ല. ഇപ്പൊ യോഗിനാഥ് ആദിത്യനാഥന് അവരൊക്കെ മതരാഷ്ട്രീയത്തെ ഇരിക്കുന്നവരാണ്. മതരാഷ്ട്രീയമാണ്. അപ്പോ ഇവിടെ രാഷ്ട്രീയത്തിൽ നിന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യേണ്ടി വരും? രാഷ്ട്രീയക്കാരന്റെ അടവ് നയങ്ങളൊക്കെ സന്യാസി സ്വീകരിക്കേണ്ടി വരും. അപ്പൊ അവര് വിചാരിക്കും രാഷ്ട്രീയക്കാരനാണ് ശരി, ഗുരു തെറ്റാണെന്ന് അവർക്ക് തോന്നുന്നു. ഗുരുവിന്റെ നയം പോരാ, രാഷ്ട്രീയക്കാരുടെ നയം വേണമെന്ന് പറഞ്ഞു. അങ്ങനെ വരും. എന്നാൽ ഭരിക്കുന്നവരെ വെറുപ്പ് സമ്പാദിക്കാനും പാടില്ല, അതും വേണം. രണ്ട് രണ്ട് കാര്യങ്ങളും ഭരിക്കുന്നവരെ വെറുപ്പ് സമ്പാദിക്കുക, സ്ഥാപനങ്ങൾ കൊണ്ടുപോകാൻ പറ്റത്തില്ല. രാഷ്ട്രീയക്കാരന്റെ വാലായി കഴിഞ്ഞാൽ ഗുരുവിന്റെ ആദർശം അനുസരിച്ച് പോകാനും പറ്റത്തില്ല. ഇന്നത്തെ സന്യാസിമാര് നേരിടുന്ന ഇത്തരം വൈഷമ്യങ്ങളൊക്കെയാണ്. അവരെവിടെ നിൽക്കും, എന്ത് പ്രവർത്തിക്കും, ആരോടെ നിൽക്കും, ഏതായിരിക്കും ശരി, ഇതൊക്കെ തിരിച്ചറിയും വലിയ പ്രയാസമാണ് സന്യാസിമാർ. സന്യാസി രാഷ്ട്രീയക്കാരന് പുറകെ പോകുന്ന എന്തിനു വേണ്ടിയായിരിക്കും? ഇതിനായിരിക്കും പോകുന്നു, സ്വാർത്ഥത്തിന് വേണ്ടിയിട്ടാണ്. അവനവന്റേതായ എന്തെങ്കിലും അജണ്ടകൾ കാണും, അത് നടപ്പിലാക്കി കിട്ടാനാണ് രാഷ്ട്രീയക്കാരന്റെ പുറകെ പോകുന്നത്. അക്കാര്യത്തിൽ നടരാജ ഗുരുവിന്റെയും ഗുരുവിന്റെ നിന്ന് പറയാം നിലപാടുകൾ വളരെ പ്രശംസിക്കേണ്ടതാണ്. കാരണം ഇത്തരം രാഷ്ട്രീയ കക്ഷികളുടെ പുറകെ പോകാനോ അവരുടെ സേവകരാകാനോ അവർക്ക് കീജി വിളിക്കാനോ ഒന്നും ഒരിക്കലും പോയിട്ടില്ല. ആ ഒരു നയമാണ് സ്വീകരിക്കേണ്ടത്. അതിന് ഒരു കാരണം കൂടെ ഉണ്ടായിരുന്നു. എന്താണ്? ഈ ജാതി ചിന്താ ശേഷം ഇല്ലാത്ത ഒരാളായിരുന്നു. ഗുരുവിന്റെ ശിഷ്യന്മാരല്ല, മനസ്സിൽ പോലും ജാതി എന്ന് പറയുന്ന കടന്നുകൂടാത്ത ഒരാളായിരുന്നു നടരാജൻ. അച്ഛൻ വലിയ സാമുദായിക പ്രവർത്തനമൊക്കെ ആയിരുന്നു, പക്ഷെ നടരാജൻ ഒരിക്കലും ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയില്ല. എന്നുവെച്ചാൽ മനസ്സിൽ അങ്ങനെ ഒരു വിചാരമേ വന്നിട്ടില്ല. താൻ ലോകപൗരനായിരുന്നു, ഏതെങ്കിലും ഒരു ദേശത്തിൻ്റെയോ ഏതെങ്കിലും ഒരു ജാതിയുടെയോ ഒന്നും അംഗമല്ല, ലോകപൗരൻ. അതായിരുന്നു രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം. രണ്ടാം ലോകമഹായുദ്ധം ഒരുപാട് നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാക്കിയും ജനങ്ങൾക്ക് ഒരുപാട് ദുരിതത്തിലാകുകയും രാജ്യങ്ങൾ അതിർത്തികളുടെ പേരിലാണ് യുദ്ധം നടന്നതുകൊണ്ട് അതിനുശേഷം ഉണ്ടായിരുന്ന ഒരു ആശയമാണ് ലോകപൗരൻ. നടരാജൊരു അതിന്റെ വക്താവായിരുന്നു, വിശ്വപൗരൻ. അതാണ് നടരാജൊരു നടരാജൊരു പഠിക്കേണ്ട ഒരു കാര്യം അതാണ്, വിശ്വപൗരനായിരിക്കുക. അവിടെ ഈ ദേശീയത അതിനൊന്നും യാതൊരു സ്ഥാനം എന്നെ രാജ്യത്തിലാണ്, ലോകം തന്നെ തന്റെ രാജ്യം. ആ പാസ്പോർട്ട് തന്നെ വേണ്ടെന്നുള്ള പക്ഷക്ക അത് ഈ രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ കെടുതികൾ മനുഷ്യനെ അനുഭവിച്ചു. അതിനെ തുടർന്നുകൊണ്ടായ നടരാജൻ മാത്രമല്ല, പാശ്ചാത്യ നാട്ടിലൊക്കെ അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടായി, പലരും അങ്ങനെ ചിന്തിച്ചു. പക്ഷെ അതൊക്കെ കാലക്രമേണ അത് ദുർബലമായിപ്പോയി, ആ ചിന്താഗതിക്ക് പ്രസക്തി ഇല്ലാതെ നിന്നതൊന്നും ആരും പറയുന്നില്ല. അപ്പൊ അവിടെ ജാതി ദേശം, ഇപ്പൊ സന്യാസി അങ്ങനെയായിരിക്കും. നടരാജ ഗുരുവിന്റെ കാഴ്ചപ്പാടായിരിക്കണമെന്നാണ് എനിക്ക് പറയുന്നത്. അതവന്റെ ഫിലോസഫിയോട് ചില ഭാഗങ്ങൾ എനിക്ക് വിയോജിപ്പുണ്ടെങ്കിലും ഇക്കാര്യത്തിൽ നടരാജന്റെ നിലപാടാണ് ഒരു സന്യാസി സ്വീകരിക്കുന്നത്. വിശ്വപൗരനായിരിക്കുക എന്നുള്ളതാണ്. അതുകൂടെ നമ്മൾ മനസ്സിലാക്കണം. ആരിൽ നിന്നും എന്തെങ്കിലുമൊക്കെ നമുക്ക് പഠിക്കാൻ കാണും. സന്യാസിയുടെ നിലപാടതായിരിക്കും. വിശ്വപൗരല്ല, അവനൊരു നാടിന്റെ അല്ല, ഒരു ദേശത്തിന്റെ അല്ല, ഒരു സമുദായത്തിന്റെ അല്ല, ലോകത്തിൽ പൗരനാണ്. ലോക മനുഷ്യരിൽ ഒരാള് അത്രേ. അപ്പൊ സന്യാസിക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒരു തരത്തിലുള്ള അതിർത്തികളും ഇല്ല. ഇതാണ് നടാവിന് പറയുന്നത്. അങ്ങനെ ഒരു ആശയം ഗുരുവിൽ നിന്ന് കിട്ടിയിരുന്നു. ഗുരുവുമായിട്ട് നടാവിന് ധാരാളം സംസാരിച്ചിട്ടുണ്ട്, സംസാരിക്കാൻ അവസരം കിട്ടി. അങ്ങനെ പല കാര്യങ്ങളും നടാവിനൊന്നും ഗുരുവിൽ നിന്ന് നേരിട്ട് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. ശാസ്ത്രം ആരെയും ഗുരു പഠിപ്പിച്ചിട്ടില്ല. അത് ആദ്യകാലത്തേ ഉള്ളൂ. അരിവിപ്പുറത്ത് താമസിക്കുന്നു. പിന്നീട് അതൊന്നും ചെയ്തു, പിന്നെ പ്രവർത്തനത്തിലേക്ക് വന്നു. പക്ഷെ ആശയങ്ങൾ ഒരുപാട് പേർക്ക് കൈമാറിയിട്ടുണ്ട്. അത് പലതരത്തിലുള്ള ആൾക്കാർ, പലരും പലതരത്തിൽ അതൊക്കെ മനസ്സിലാക്കി. അപ്പൊ അതില് നടാഗുരുവിന്റെ ആശയം അതാണ്. വിശ്വപോരണം എന്ന് പറയുന്ന ആശയം അതാണ്. സന്യാസിമാര് സ്വീകരിക്കേണ്ടത്. സന്യാസി ആരായിരിക്കണമെന്ന് ചോദിച്ചാൽ അല്ല, ഇവിടുത്തെ ഈ കക്ഷി രാഷ്ട്രീയക്കാരെ വാരി തൂങ്ങി നടക്കുക, അതുകൊണ്ട് സന്യാസി ചെയ്യേണ്ടത്. സന്യാസി എന്നുള്ളതല്ല, ആരായാലും ഗുരുവിന്റെ ആദർശത്തെ ഉൾക്കൊള്ളുന്ന ഒരാള് അങ്ങനെ ആയിരിക്കും. വിശ്വപൗരനായിരിക്കണം എന്നുള്ളതാണ്. കേവലം സന്യാസിക്ക് വേണ്ടി മാത്രമുള്ളതാണ്. പക്ഷെ അത് സന്യാസിമാർക്ക് അത് കുറച്ചുകൂടെ സ്വീകരിക്കാൻ എളുപ്പമാണ്. അവർക്കൊന്നിനോടും കടമ കടപ്പാടൊന്നുമില്ല. കുറച്ചുകൂടെ അവർക്കത് സൗകര്യമാണ്. രാഷ്ട്രീയക്കാരോട് ചേർന്ന് നിൽക്കുക, അവരുടെ തന്ത്രങ്ങൾ അത് കൊണ്ടുവരിക, അത് പിന്നെ ആശ്രമത്തിൽ നടപ്പിലാക്കുക, എന്നിട്ട് ആശ്രമത്തിൽ അടിയും പിടിയും ഉണ്ടാക്കുക, വോട്ട് ബാങ്ക് സൃഷ്ടിക്കുക, പിന്നെ അതനുസരിച്ച് പൈസ കൊടുത്ത് വോട്ട് വാങ്ങുക, തട്ടിക്കൊണ്ടുപോവുക, ഇതൊക്കെ ഇവിടെ എന്റെ കണ്ണുമുമ്പ് കിടന്നാണ്. വൃത്തികെട്ട രാഷ്ട്രീയം. അപ്പൊ രാഷ്ട്രീയക്കാരുടെ ആരാധ്യനായി തീരുക. ഓരോ രാഷ്ട്രീയക്കാർക്കും അവർക്കനുസരിച്ച് സംസാരിക്കുക, അവരുടെ ആളാണെന്ന് തോന്നിപ്പിക്കുക, എന്നിട്ട് അതിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ ഇഷ്ടക്കാർക്ക് സമ്പാദിച്ചു കൊടുക്കുക. അതിനെക്കുറിച്ച് എഴുതുന്നെങ്കിൽ ഒരു വലിയ മഹാഭാരതം എഴുതാനുള്ള വിവരങ്ങൾ എൻ്റെ ഉള്ളിലിരിപ്പുണ്ട്. ഇവിടെ എന്തൊക്കെയാണ് നടന്നത്, എന്തൊക്കെ വൃത്തികെട്ട രാഷ്ട്രീയമാണ്. അതിന്റെ അതിലേക്ക് പോയാൽ തീർന്നു. അതെല്ലാം സ്വാർത്ഥത. തനിക്ക് പേരും പ്രശസ്തിയും സ്വാധീനവും അധികാരവും, അധികാര കേന്ദ്രങ്ങളിലെല്ലാം തന്റെ സ്വാധീനം വരണം, താൻ പറഞ്ഞാൽ നടക്കണം. എന്താ നടക്കേണ്ടത്? പ്രൊമോഷൻ, ട്രാൻസ്ഫർ, ഇതൊക്കെയാ നടത്തുന്നത്. സന്യാസിയാണ്, എന്റെ ഐ ജി ആരാണ്, മന്ത്രി ആരാണെന്നൊക്കെ തീരുമാനിക്കുന്നത്. അതിനെന്താണ്? ഒരു സമുദായത്തിന്റെ പിന്തുണയുണ്ടെന്ന് അവകാശപ്പെടുക. ഉണ്ടോ ഇല്ലേ എന്നുള്ള വേറെ പ്രശ്നം. അങ്ങനെ ഒരു അവകാശം കൈവച്ചുകൊണ്ടാണ് ഈ രാഷ്ട്രീയ കളികൾ മുഴുവൻ കളിക്കുന്നത്. അപ്പോ ഈ സമുദായ ശക്തി എന്ന് പറയുന്നത് വലിയൊരു ശക്തിയാണ്. അത് ഒരു വോട്ട് ബാങ്കാണ്. അപ്പൊ അത് കൈവച്ചുകൊണ്ട് എല്ലാ വൃത്തികെട്ട രാഷ്ട്രീയക്കാരും അതുമൊക്കെ ഇവിടെ നടന്ന് നമ്മളൊക്കെ കണ്ടതാണ്. ഇപ്പൊ അതൊന്നും ഇപ്പൊ സന്യാസി എന്താകണം എന്ന് ചോദിച്ചാൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താകരുതെന്നുള്ളതാണ്. ഇങ്ങനെയൊന്നും എന്താകരുത്. അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ ജനങ്ങൾ പറയും നല്ല കഴിവുള്ള ഒരു സ്വാമിയാണെന്ന് പറയും. നല്ല കഴിവുള്ള സ്വാമിയാണ് അത് പറയുന്നുണ്ട്. അബ്കാരികൾ തമ്മിൽ അടികൂടുമ്പോഴും മധ്യസ്ഥത വഹിച്ചിട്ട് നീ ആ പഞ്ചായത്ത് നിനക്ക് ഈ പഞ്ചായത്ത് നിനക്ക് നിങ്ങൾക്ക് വീതിച്ചു കൊടുത്ത ആ സ്വാമി ഇങ്ങനെയുള്ള ആളായിരിക്കും, ഭയങ്കര കഴിവുള്ള സ്വാമിയായി. അപ്പൊ അതൊക്കെയാണോ എന്നുള്ളതാണ് പരോപകാരം എന്ന് പറയുന്നതാണ്. അപ്പൊ മറ്റൊരാൾക്ക് നമ്മളൊരു ഉപകാരം ചെയ്യുന്നു എന്തായാലും ശരി, അത് തന്റെ സ്വാർത്ഥത കൂടെ ഉണ്ടെങ്കിൽ അത് പരോപകാരമാകത്തില്ല, അത് തനിക്ക് വേണ്ടിയുള്ള പ്രവൃത്തിയാകത്തു. അതുകൂടെ ഉണ്ട്, അങ്ങനെ ഒരു കാര്യം കൂടെ ഉണ്ട്. എന്ത് വികസനം? അങ്ങനെയുള്ള സമയത്ത് ഒരു വികസനവും എനിക്കറിയത്തില്ല ഇവിടത്തെ കാര്യം. ഇവിടെ എന്ത് വികസനമാണ്? ഒരു വികസനവും നടന്നിട്ടില്ല. ഇവിടെ നിങ്ങൾ എന്തെങ്കിലും വികസനം കാണുന്നുണ്ടെങ്കിൽ ഈ 10-15 വർഷത്തിനകം നടന്ന വികസനങ്ങളും ഇവിടെ ഉള്ളൂ. അതിനൊന്നും കൂടെ ഒരു വികസനം യാദൃച്ഛികമായ എന്തെങ്കിലും നടന്നതേ ഉള്ളൂ, അതിനു മുമ്പ് നടന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ വികസനം ഒന്നും നടന്നിട്ടില്ല. അത് എന്തെന്ന് വെച്ചാൽ ഒരു സന്യാസി അങ്ങനെയുള്ള ഭാഗങ്ങളിലേക്ക് ശ്രദ്ധിക്കാൻ പോയാൽ ആശ്രമത്തിന്റെ കാര്യങ്ങളെ അത് ശ്രദ്ധിക്കാൻ സമയം കിട്ടത്തില്ല ഒരിക്കലും. ആശ്രമത്തിലൊരു സന്ദർശകൻ മാത്രമായിരിക്കും, വല്ലപ്പോഴും വന്നു പോകും. ബാക്കിയുള്ള സമയം മുഴുവൻ എന്താണ്? മറ്റ് പ്രവർത്തനങ്ങളിലും മറ്റ് കാര്യങ്ങളിലും ഒക്കെ ആയിട്ട് നടക്കും. അപ്പോൾ അത് മറ്റൊരു ഫീൽഡായി പോകും. സന്യാസിമാരൊരിക്കലും ആ വഴിക്ക് തിരിയാനേ പാടില്ല. സന്യാസി ആശ്രമത്തിലിരിക്കണം, ആശ്രമത്തിലിരുന്നു കൊണ്ട് ഒരു നിയമ വ്യവസ്ഥയ്ക്ക് വിധേയമായി പരോപകാരം ചെയ്യണം, സ്വാർത്ഥതയില്ലാതെ ചെയ്യണം. അതിന്റെ ഭാഗമായി ആശ്രമത്തിന്റെ വികസനങ്ങളും വന്നോളും. മറ്റതെന്താണ് സമ്പാദിക്കുന്ന? എന്താണ് സമ്പാദിക്കുന്ന? ആത്യന്തികം നോക്കുമ്പോൾ ബാക്കി നിൽക്കുന്ന എന്താണ്? നല്ല പേരിനെക്കാളും കൂടുതലും ചീത്ത പേര്, അതാണ് അവസാനം നിൽക്കുന്നത്.